മനുഷ്യ അനന്തരിയെ വിദാദിഭ്യോ അഞ്ഞ് ഗോത്രേ ഏതു അത്ര അനുഷയത്തെഭ്യോ അപത്യ അന്യത്ര ഗോത്രേ വിദസ്യ ഗോത്രം വൈദഹ വൈദോ വിദാഹ പുത്രസ്യ അപത്യം പൗത്ര പൗത്ര പൗത്രോ പൗത്രാഹ ഏവൻ ദോഹിത്രാദേഹ വിദാദി ഗണത്തിൽ നിന്ന് അഞ്ഞ് വിധിക്കുകയാണ്. ബഹോദിഭ്യസ്ഥ അതഞ്ഞ് ബഹോദിഭ്യസ്ഥ ഇഞ്ഞ് വിധിച്ചു. ഇവിടെ വിദാദിയിൽ നിന്ന് അഞ്ഞ് വിധിക്കുന്നു. പക്ഷെ അവിടെ പറഞ്ഞു അനർഷി ആനന്ദരി. അനർഷിയാണെങ്കിൽ ആനന്ദരി അപത്യം എന്നുള്ള അനന്തരാപത്യം. ഋഷിയാണെങ്കിൽ ഗോത്രം, വ്യത്യാസമുണ്ട്. എഭ്യോ അഞ്ഞ് ഗോത്രേ, വിദാദികളിൽ നിന്ന് അഞ്ഞ് വരുന്നത് ഗോത്രാർത്ഥം എന്ന് പറയുന്നത് സാമാന്യമായി പറയണം. എന്നാൽ അതിൽ വിശേഷതയുണ്ട്. എന്താണോ ഏതു അത്ര അനുശയ, വിദാദിഗണത്തിൽ പഠിച്ചിട്ടുള്ള ഋഷിവാചക ശബ്ദങ്ങളുണ്ട്, അത് ഒഴിവാക്കിയിട്ട് ബാക്കി അനർഷി വാചക ശബ്ദങ്ങളെ എടുക്കണം വിദാദിയിലുള്ള. ഉദാഹരണം പുത്ര ശബ്ദം ഋഷിവാചകമല്ല. അങ്ങനെയുള്ള ശബ്ദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഏതു അത്ര അനുഷയത്തെഭ്യോ അപത്യ. അവിടെ കേവല അപത്യം നിശാനന്തരാപത്യം, കേവല അപത്യം ഗോത്രമല്ല എന്നുള്ളതാണ്. ഗോത്രാപത്യത്തിലല്ല, അപത്യം എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ഏതു അത്ര അനുഷയത്തെഭ്യോ അപത്യ. അന്യത്രത്തു എന്ന് പറഞ്ഞാൽ ഋഷിവാചക ശബ്ദങ്ങളുണ്ട്, അതിൽ നിന്ന് ഗോത്രത്തിൽ വരും. അതാണ് പ്രത്യേകത. അപ്പോ ഋഷിവാചക ശബ്ദങ്ങളിൽ നിന്ന് വിദാദിയിൽപ്പെട്ട ഗോത്രാർത്ഥത്തിനും പുത്രാദി ശബ്ദങ്ങളിൽ നിന്ന് അപത്യാർത്ഥത്തിനും വരുന്നു. ഇതാണ് ഒരു സൂത്രത്തിൽ തന്നെ ഒരേ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളിൽ നിന്ന് തന്നെ രണ്ടായി പിരിച്ച് രണ്ടർത്ഥത്തിൽ പ്രത്യേകങ്ങൾ ഇരിക്കുന്നു. ഇങ്ങനെ ശിഷ്യനല്ല, ഋഷി ഋഷി എന്താണ് ഋഷി, ആ ഋഷിമാര് എല്ലാവരും ഗൃഹസ്ഥന്മാരായിരുന്നു. അവർക്ക് സന്താനങ്ങളുണ്ടാകുമല്ലോ, വസിഷ്ഠൻ വിശ്വാമിത്രൻ, ഡസം കണക്കിന് ഭാര്യമാരും ഡസം കണക്കിന് മക്കളും ഉള്ളവരാണ് ഋഷിമാരെല്ലാം. ഒന്ന് രണ്ടുമൊന്നുമല്ല, പല വകുപ്പിൽ പല ഭാഗത്തുനിന്ന് പോകുന്നിടത്തെല്ലാം കിട്ടുന്നവരാണ്. ഉപനിഷത്തില് ഉപനിഷത്തില് വളരെ പ്രയാസമാണ്. സുഖബ്രഹ്മർഷിക്കും ഭാര്യ ഉള്ളതായിട്ട് പറയുന്നു, സുഖനും പിന്നെ അതിന്റെ ബാക്കിയുള്ളവരുടേതായി. പുരാണങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഉപനിഷത്തിലെല്ലാവരുടെയും കുടുംബത്തെ കുറിച്ച് പറയുന്നില്ല. ഈ കുടുംബത്തെ കുറിച്ച് വിശദമായി പറയുന്ന പുരാണങ്ങളിലാണ്. ഇന്ന മഹർഷി ഇന്ന വഴിക്ക് പോയപ്പോൾ അവിടെ ഒരു സംബന്ധം, വേറൊരു വഴിക്ക് പോയപ്പോൾ അവിടെ ഒരു സംബന്ധം, ഇങ്ങനെയൊക്കെ പറയും. പുരാണങ്ങളിലേ ഉള്ളൂ, അതൊന്നും ഉപനിഷത്തുകളിലൊന്നുമില്ല. അവരുടെ പേര് പറയും, ചിലപ്പോൾ അവരുടെ ശിഷ്യന്മാരെ കുറിച്ച് പറയും, അത്രയൊക്കെ ഉള്ളൂ. അപൂർവം ഭാര്യയെ കുറിച്ച്, ഗാർഗി മൈത്രേയി അവരെ കുറിച്ചൊക്കെ പറയും. അതെല്ലാം പുരാണങ്ങൾ. ഈ വേദങ്ങളിലുള്ള ഋഷിമാരെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെടും പുരാണങ്ങളിൽ. അവിടെ ഒരു കോലാഹലമാണ്. ആരച്ഛൻ, ആര് മകൻ, ആര് ഭാര്യ, അതൊക്കെ തിരിച്ചറിയാൻ തന്നെ വലിയ പ്രയാസമാണ്. കാരണം പല പുരാണങ്ങളിലും പല കഥകളാണ്, പരസ്പര ബന്ധമില്ലാതെ. ഏത് വംശമെന്ന് വരെ തിരിച്ചറിയാൻ പ്രയാസം. കഥകളല്ലേ, ചരിത്രവുമായിട്ട് ചെറിയ ബന്ധങ്ങൾ ചിലയിടത്ത് കാണും, കൂടുതലും കവികളുടെ ഭാവനയാണ്. ഓരോരുത്തരും അവരവരുടെ ഭാവന അനുസരിച്ച് ഓരോന്ന് എഴുതി പിടിപ്പിക്കുന്നതിന് അതൊന്നും ചരിത്രമല്ലോ. ചരിത്രം യഥാർത്ഥമായിട്ടല്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കാം, ജീവിച്ചിരുന്നില്ലെന്നും വരാം. അതിനകത്ത് തന്നെ ഒരുപാട് അതിശയോക്തികളും എല്ലാം ചേർത്ത് എഴുതുന്നതിന്. പിന്നെ അവരെഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ നമുക്കതൊരു ചരിത്രം പോലെ തോന്നും. കാരണം അത്രയും ഭംഗിയായി അവർക്ക് എഴുതാൻ കഴിവുണ്ടായിരുന്നു. അല്ല, ചരിത്രമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അതൊരു ചരിത്രമായിട്ടിരിക്കും, അങ്ങനെയൊക്കെ സംഭവിച്ചു, യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കും. രാമായണവും മഹാഭാരതവും ഭാഗവതവും കേട്ട് വായ്പൊളിച്ചിരിക്കുന്ന ഇത് ചരിത്രമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഥയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സീരിയൽ കാണും പോലെ വായും പഠിച്ചിരുന്നാൽ മതി. അതിന് തത്വങ്ങളുണ്ടെങ്കിൽ അത് ഗ്രഹിക്കാം, സതുപദേശങ്ങളുണ്ടെങ്കിൽ ഗ്രഹിക്കാം. ബാക്കി സംഭവങ്ങളെന്ന് പറയുന്നത് കഥകളാണ്. സതുപദേശങ്ങൾ കാണും, അത് ഗ്രഹിക്കാമെന്നുള്ളത്. അതാരും ഗ്രഹിക്കാത്തവരും പറയുന്ന കഥകൾ മാത്രം ഗ്രഹിക്കും. അപ്പൊ എന്തു വരുന്നു, ഏതു അത്ര അനുഷയ ഋഷിമാരല്ലാത്തവര് ലഭ്യോ അപത്തി അന്യത്രത് ഗോത്രേ. ഋഷിമാരെന്ന് ഗോത്ര ബിദൻ എന്ന് പറയുന്ന ഒരു ഋഷിയാണ്, ഏതോ പുരാണത്തിലുള്ളതാണ്. ബിദസ്യ അപത്യം എന്ന് പറയുമ്പോൾ ഋഷി ആയതുകൊണ്ട് അവിടെ ഏത് അപത്യമായിരിക്കും, ഗോത്രാപത്യമായിരിക്കും. അപ്പോ ബിദ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു, അനുഷ്യാനന്ദരി ബിദാദിഭ്യോ അഞ്ഞ് വന്നു. ബിദ അഞ്ഞ്, സുപ്ലോകം ആദിവൃദ്ധി എസ് എ ജാകാർ ലഭിച്ചു ബൈദഹ എന്ന് പറഞ്ഞു. എന്നാൽ ബൈതി എന്നൊരു രൂപമുണ്ട്, ബൈതി ബിദസ്യ അപത്യം ബൈതി എന്നൊരു രൂപമുണ്ട്. ആ രൂപം എങ്ങനെ വന്നു, അതിന് പറയുന്നത് ബാഹ്വാദി ഗണമെന്ന് പറയുന്ന ആകൃതി ഗണമായതുകൊണ്ട് വിധശബ്ദത്തെ അതി ഉൾപ്പെടുത്തിയിട്ട് അനന്തരാപത്യത്തിൽ ഇഞ്ഞു വന്നിട്ടാണ്. അപ്പൊ അനന്തരാപത്യത്തിൽ ബൈതി എന്നൊരു രൂപവും വരാം. ഇനി ഇവിടെയാണെങ്കിലും എന്തോരും ബൈദഹ എന്ന് പറയും, ഗോത്രാപത്യം. ഇനി യുവാപത്യമാണെങ്കിലോ എന്തോരും യുവാപത്യം എന്തുവരും, അതായത് യുവാപത്യം വരേണ്ടത് ഏത് ശബ്ദത്തിൽ നിന്നാണ്, വിദശബ്ദത്തിൽ നിന്നാണ്. അനന്തരാപത്യത്തിൽ ബാഹ്വാദി പ്രകാരം അതീപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇഞ്ഞു വന്നു ബാഹ്വാദിഭ്യസ്ത. ഗോത്രാപത്യത്തിൽ അഞ്ഞു വന്നു. പിന്നെ ബാഹ്വാദി എന്ന് പറയുന്നത് ഗോത്രാപത്യൊന്നും അനന്തരാപത്യൊന്നും ഒന്നും പറയുന്നില്ല. അപ്പൊ അതിൽ നിന്നൊരു പ്രത്യയം വരുമ്പോൾ പിന്നെ ഏത് വരും, വിധശബ്ദത്തിൽ നിന്ന് വരണ്ടേ. അപ്പോ ഗോത്രാപത്യ പ്രത്യയത്തിൽ നിന്നേ വരാവും ഏത്, യുവാപത്യം. അപ്പൊ ഗോത്രാപത്യ പ്രത്യം വന്നപ്പോ എന്തായി, ബൈത അദന്തമായി. അതിൽ നിന്നേ എന്ത് വരാവൂ, യുവാപത്യം. അപ്പൊ എന്തുവരും, ആ തൈഞ്ഞ് അദന്തമായതുകൊണ്ട് ഇപ്പോൾ ബൈദി എന്ന് വരും. അപ്പോൾ ബൈദിഹി ബൈദഹ വീണ്ടും ബൈദിഹി എന്ന് വരും. എന്തുകൊണ്ട് പറയുന്നത്? യുവാപത്യം ഗോത്രാദ്യൂനി അസ്ത്രീയാം, ഗോത്രപ്രത്യാന്തത്തിൽ നിന്നേ വരാവും. ബിദസ്യ യുവാപത്യം, ബിദന്റെ വിവാപത്യം ഒന്ന് വിഗ്രഹിക്കണം. വിഗ്രഹിക്കുമ്പോൾ എന്തുവരും? ബൈദശബ്ദത്തിൽ നിന്ന് അതൈഞ്ഞ് വന്ന് ബൈദി എന്ന് വരും. അതൈഞ്ഞെന്ന് പറയുന്ന എന്താണ്? അപത്യം. അത് ഏതിൽ നിന്നും വരാം? പ്രാഗ്ദീവ്യതോ അണ്ണു പോലെയാണ്, സാമാന്യമാണ്, അദന്തത്തിന്. പിന്നെ ഇവിടെ ഉള്ളത് അനന്തരാപത്യത്തിൽ ബൈദി എന്ന് വരുന്നു. കാരണം അത് ബിദശബ്ദത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ബാഹുവാദിപ്പിച്ച് പ്രകാരം ചെയ്യണം. പക്ഷെ ഗോത്രപ്രത്യം വന്നു കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഗോത്രായുധുവിന്യ അസ്ത്രീയാന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗോത്രപ്രത്യാന്തത്തിൽ നിന്നേ എന്ത് വരാവൂ? വിവാപത്യം. അപ്പൊ ബൈദശബ്ദത്തിൽ നിന്നേ വരത്തുള്ളൂ. ബൈദശബ്ദം എന്ന് പറയുന്നത് ഗോത്രപ്രത്യാന്തമാണ്, അദന്തമാണ്. അപ്പൊ അതിൽ നിന്ന് വരുമ്പം അത് കഴിഞ്ഞു വരും. അദന്തമായി കഴിഞ്ഞല്ലോ, അപ്പൊ അത് കഴിഞ്ഞു വരും. വൈദി എന്ന് വരും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ബൈദഹ ബൈദു ബഹുവനത്തെ വരുമ്പം ഏത് സൂത്രം വരുന്നു? അന്യോസ്ഥ. അവിടെ അഞ്ഞെന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഇതിന് നൽകേണ്ടത്. ബഹുത്വത്തിൽ അപത്യപ്രത്യയത്തിന് ലുക്ക് വരുന്നു. അപ്പൊ ബിദശബ്ദത്തിൽ നിന്ന് വന്ന ബഹുത്വത്തിൽ അഞ്ചിന് ലുക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തായി? ബിദാന്നായി. ആദിവൃത്തി പോയി, അഞ്ഞ് പോയി, ബിദജസ് ബിദാഹ. ബൈദഹ ബൈദോ ബിദാഹ, ബൈദം ബൈദോ ബിദാൻ, ബൈദേന ബൈദാഭ്യാം ബിദൈഹി, ബൈദായ ബൈദാഭ്യാം ബിദേഭ്യ, വൈദാത് വൈദാഭ്യാം വിദേഭ്യ, വൈദസ്യ വൈദയോ വിദാനാം, വൈദേ വൈദയോ വിദേശ്. അതിനുദാഹരണം ഇവിടെയാ വരുന്നു. അവിടെ എഞ്ഞോസ്റ്റ എന്ന് പറഞ്ഞതിന് ഉദാഹരണം കൊടുത്ത ഗർഗാഹ. അപ്പൊ ഇവിടെയാണ് അടുത്ത ഉദാഹരണം വരണം. അപ്പൊ ഇത് ഋഷിക്കുദാഹരണം. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഋഷിമാരെ കെട്ടുമ്പോൾ ഇതൊക്കെ ചേർത്തങ്ങ് രൂപം മനസ്സിലാക്കിക്കൊള്ളണം, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു രൂപം വന്നു? ഇതാദിഭ്യോ അഞ്ഞ്, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പുരാണങ്ങളിലൊക്കെ വരുമ്പോൾ ഇനി അനുഷിവാചക ശബ്ദമാണ് പുത്രശബ്ദം. പുത്രസ്യ അപത്യം, അഞ്ഞ് വരുന്നു. പുത്ര അഞ്ഞ്, അകാരലോപം ആദിവൃദ്ധി, പൗത്ര പുത്രന്റെ പുത്രമാണ് പൗത്രനെന്ന് പറയുന്നു. പുത്രനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. പൗത്രനെന്ന് പറയുന്നു കാരണം അതാണ്. അതുകൊണ്ടാണ് പുത്രന്റെ പുത്രന് പൗത്രനെന്ന് വരാൻ കാരണം. ഇവിടെ അനന്തരാപത്യമാണ്. പൗത്ര പൗത്ര പൗത്ര, ഇവിടെ എന്താ ഇത് കൊടുക്കാൻ കാരണം? പൗത്രാഹ എന്ന് കൊടുക്കാൻ കാരണം, കാരണം എഞ്ഞോസ്റ്റ എന്ന് പറഞ്ഞ സൂത്രന്ദ്രന്റെ അടുത്തിൽ എന്താ പറഞ്ഞത്? ഗോത്രേതന്തം തദന്തം തദവയോർ ഏതയോർ ലോക്ക് ബഹുത്വേ എന്ന് പറഞ്ഞു. ഗോത്രത്തിലുള്ള എഞ്ഞന്തും അജന്തുമാണെങ്കിലേ ബഹുവിനത്തിൽ ലുക്ക് വരൂ. ഇവിടെ പുത്രശബ്ദത്തിൽ നിന്ന് അഞ്ഞു വന്നത് ഗോത്രാപത്യ അർത്ഥത്തിൽ അല്ല, അതുകൊണ്ട് ബഹുവനത്തിൽ അതിന് ലുക്ക് വരില്ല. ഇത് അനന്തരാപത്യമാണ്, അതുകൊണ്ട് പുത്ര പൗത്ര പൗത്ര. പുത്രശബ്ദത്തിന് വരാം, പുത്രന്റെ എന്താണ് ഗോത്രാപത്യം, പുത്രന്റെ യുവാപത്യം എല്ലാം വരാം. എങ്ങനെ നോക്കണം? ഇപ്പോ ബിദാദി ഗണത്തിൽ പറഞ്ഞിട്ടുള്ളത് പുത്രശബ്ദമാണ്, പൗത്രശബ്ദമല്ല. ഇപ്പൊ ബിദാദിഭ്യ വരത്തില്ല, പുത്രശബ്ദത്തിൽ നിന്ന് അനന്തരാപത്യത്തിൽ എന്തോന്നോ പൗത്ര. ഇനി അതിൽ നിന്ന് പുത്രസ്യ ഗോത്രാപത്യം അകാരാന്തം വേണ്ടത് വരും, അതഞ്ഞു വരും. ഇനി പുത്രസ്യ യുവാപത്യം ഇഞ്ഞിൽ നിന്ന് എന്തുവരും? ആയനയിനയ ഭടകജകാം പ്രത്യാദീന പൗത്രായന പൗത്രായണ എന്ന് വരും. മനസ്സിലായ ഏതാ സൂത്രം? ഇപ്പൊ ഞാൻ പറഞ്ഞത് നോക്കാതെ പറയുന്നു. അത് പറഞ്ഞു മുമ്പ് തിരിഞ്ഞു പടക്കമൊന്നായി പോകും, അങ്ങനെ തന്നെ വരണം. ചില പറയുമ്പോൾ പക ചടക്ക ച ഇങ്ങനെയൊക്കെ വരും. ക്രമത്തിന് പിന്നെ വരണം. അങ്ങനെ ഭടകജകാം തെറ്റുമെന്ന് ഭയമുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിടന്നാ മതി. ഭടകജകാം ഭയമുണ്ടെങ്കിൽ സമയം കൊടുക്കരുത്. ഏവം ദൗഹിത്രാദേഹ ദുഹിതുഹു അപത്യം ദുഹിത പുത്രി ഏതെന്താണ്? ദുഹിതുഹു അപത്യം ദുഹിതൃ ശബ്ദത്തിൽ നിന്ന് ഇത് ബിദാദി ഗണത്തിൽ വരുന്നതാണ്, ഋഷിവാചകമല്ല. പുത്രി എന്നുള്ള അർത്ഥമാണ് അഞ്ഞു വന്ന്, ദുഹിതൃ അഞ്ഞ് ആയിരിക്കുന്നു. ആദിവൃത്തി വന്ന് ദുഹിതൃ ആ എന്നുള്ളടത്ത് എന്ത് വരുന്നു? എന്തുവരുന്നു? ഈഗോ എണച്ച് ഋകാരത്തിന് രേഖ വന്നു ദൗഹിത്ര. അങ്ങനെ വരുന്നു. ഏത് ശബ്ദത്തിൽ നിന്നും അനന്തരാപത്യം ഗോത്രാപത്യം യുവാപത്യം അങ്ങനെ പോകാം, പക്ഷെ അങ്ങനെയൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? അല്ല, അങ്ങനെ പ്രയോഗം വേണം. ഇവിടെങ്കിലും പ്രയോഗം ഉണ്ടെങ്കിൽ, അല്ലാതെ നമുക്ക് സൂത്രം ഉണ്ടെന്ന് വിചാരിച്ച് ശബ്ദങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അത് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതായത് ഇന്നുള്ള ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾക്ക് വേണ്ടിയല്ല ഈ പ്രത്യേകം. ഇതെല്ലാം ഋഷിമാരെ സംബന്ധിച്ചുള്ള പഴയ ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ഒരാൾക്ക് പേരിടുമല്ലോ, അവിടെ നീ നിയമം അനുസരിച്ചല്ല പ്രത്യേകങ്ങൾ വരുത്തേണ്ട കാര്യമില്ല. ഇത് പ്രസിദ്ധമായ പുരാണ പ്രസിദ്ധമായ ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം. ഇന്നിപ്പം തസ്യാപത്യം, ഇന്നിപ്പോ ഒരാൾക്ക് ദശരഥനെന്ന് പേരിട്ട് ഒരാൾക്ക്, അയാളുടെ മകന് നിയമമനുസരിച്ച് ദാശരഥി എന്ന് പറയാൻ പാടില്ല. നിയമമനുസരിച്ച് പിന്നെ അല്ലാതെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് പുരാണപ്രസിദ്ധമായ ശബ്ദങ്ങളിൽ ഉള്ള ദശരഥന്റെ പുത്രനായ രാമനെ ദാശരഥിയാകത്തുള്ളൂ, അങ്ങനെ വരത്തുള്ളൂ എന്നാണ് ഇവരുടെ വ്യാകരണന്മാരുടെ സാമ്പ്രദായികമായ രീതി. ഇന്നത്തെ ശബ്ദങ്ങളിൽ ഇത് പാടില്ല. പിന്നെ ഇന്നിപ്പോ ഒരാൾക്ക് ദശരഥനെന്ന് പേരിടാം, അതെങ്ങനെ? പണ്ടത്തെ ദശരഥനെ ശബ്ദത്തെ അനുകരിച്ചിട്ട് ദശരഥനെന്ന് പേരിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അയാളുടെ മകന് ദാശരഥി എന്നൊരു പേരും വരാം. എന്തുകൊണ്ട്? അതും അനുകരണമാണ്. എന്നുവെച്ചാൽ നിയമം അനുസരിച്ചല്ല, അങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഭാഷ്യമാണ് ഇതിന്റെയൊക്കെ ഭാഷ്യകാരം പറയും, എല്ലാം സൂത്രത്തിലുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ബാക്കിയുള്ളവർ പറയും, എല്ലാം ഭാഷ്യത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് ആർക്കും സ്വതന്ത്രമായിട്ടൊന്നും പറയാൻ ഇല്ല. അപ്പോ എല്ലാം ഭാഷ്യത്തിലുണ്ടെന്നാണ്. എല്ലാം സൂത്രം ഭാഷ്യം. സൂത്രേഷ്വഹി തത്സർവം യദ്വൃത്തോ യച്ച വാതൃകേ സൂത്രം യോനിരിഹാർത്ഥാനാം സൂത്രേ സർവം പ്രതിഷ്ഠിതം. സൂത്രേഷ്വഹി തത്സർവം, എന്തൊക്കെ വ്യാഖ്യാനങ്ങളിൽ വരുന്നുണ്ട് അതെല്ലാം. അതുകൊണ്ടാണ് സൂത്രം, പിന്നെ കാശികാവൃത്തി, പിന്നെ പ്രക്രിയാഗ്രന്ഥങ്ങൾ, പ്രധാനമായിട്ടും ഭട്ടോജി ദീക്ഷിതര് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, പല ശബ്ദകൗസ്തുഭം പോലെയുള്ള വ്യാഖ്യാനങ്ങൾ, അങ്ങനെ ഒരു രീതിയിൽ വ്യാകരണം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു മഹാരഥൻ പ്രത്യക്ഷപ്പെടുന്നത്. ശബ്ദേന്ദുശേഖരൻ നാഗേശ്, അദ്ദേഹം വന്നിട്ട് അതുവരെയുണ്ടായിരുന്ന വ്യാകരണ പ്രക്രിയകളിലെല്ലാം ഒരുപാട് തിരുത്തലുകളും ഭേദഗതികളും വരുത്തി. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പിന്നീട് ആരും ധൈര്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണോ? ഈ മുഴുവൻ ഭേദഗതികളെയും ഭാഷ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭാഷ്യത്തിൽ ഇങ്ങനെ ഇതിന് പ്രമാണമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെല്ലാം ഭട്ടോജി ദീക്ഷിതരെ വിട്ടിട്ട് എല്ലാവരും ശബ്ദേന്ദുശേഖരകാരന്റെ പുറകെ പോയി. അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എന്താണ് സിദ്ധാന്തമതി, ബാലമനോരമ, തത്വബോധിനി, അതാണല്ലോ. അതിൽ തത്വബോധിനി എന്ന് പറയുന്നത് സിദ്ധാന്തമതികാരനെ അംഗീകരിക്കുന്നതാണ്. അതായത് സിദ്ധാന്തമതി എഴുതിയ ആൾ തന്നെ പ്രൗഢമനോരമ എന്ന് പറഞ്ഞ് വ്യാഖ്യാനം എഴുതി, അതിനെ തുടർന്നാണ് തത്വബോധിനി. അതേസമയം ബാലമനോരമ എന്ന് പറയുന്നത് ഇതിനെല്ലാം നോക്കിയിട്ട് കൂടുതലും പിന്തുടരുന്നത് ശബ്ദേന്ദുശേഖരത്തെയാണ്, പുതിയ പ്രക്രിയയാണ്. അപ്പോ ഭട്ടോജി ദീക്ഷിതരുടെ പ്രക്രിയയെ ഒരുപാട് സ്ഥലത്ത് നിഷേധിക്കുന്നുണ്ട്. നിഷേധിച്ച് എന്തുകൊണ്ട്? ശബ്ദേന്ദുശേഖരകാരൻ നിഷേധിച്ചുകൊണ്ട്. ശബ്ദേന്ദുശേഖരകാരൻ നിഷേധിച്ചത് എന്തുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചു? ഭാഷ്യം. പക്ഷെ അദ്ദേഹം അസാമാന്യമായ ബുദ്ധിശാലിയുള്ള ഒരാളാണ്, അതിസൂക്ഷ്മമായ ബുദ്ധിശാലിയുള്ള ആളാണ്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഭാഷ്യത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ ഒരാളെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് തന്നെ വലിയ അതിശയമാണ്. അതെ തന്നെ, അതെ തന്നെ. നാഗേശ ഭട്ട്. അപ്പൊ അങ്ങനെ ദൗഹിത്രാദികൾ വരുന്നു. അടുത്ത് വരുന്നത് ശിവാദിഭ്യമാണ്. അപത്തി ശൈവ ഗാംഗ. ശിവാദി ഒരു ഗണമാണ്. ആ ഗണത്തിൽപ്പെടുന്ന ശബ്ദങ്ങളെന്ന് അവിടെ അതന്തമല്ല, പലതരത്തിലുള്ള ശബ്ദം കൊണ്ടെല്ലാം നിങ്ങളുടെ ബൈമിയിൽ കൊടുത്തിട്ടുണ്ട്. ഗണം എല്ലാ ഗണങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ പല ശബ്ദങ്ങളും ഇന്ന് നമുക്ക് ഒരു പരിചയമില്ലാത്ത ശബ്ദങ്ങളും പ്രയോഗത്തിലില്ലാത്തതും പുരാണങ്ങളിൽ പോലും കാണാൻ കഴിയാത്തതുമായ ശബ്ദങ്ങളാണ്. ചില പ്രസിദ്ധ ശബ്ദങ്ങളുമുണ്ട്. ശിവാദികളിൽ നിന്ന് നണ്ണു വരുന്ന ഇവിടെ അപത്യമെന്നേ പറഞ്ഞുള്ളൂ, ഗോത്രാപത്യം എന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് സാമാന്യ അപത്യർത്ഥത്തിൽ വരെ ശിവശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? അപത്യർത്ഥത്തിൽ അണ്ണു വന്നു. അതിപ്പോ ഇതിൽ നിന്ന് അണ്ണു വന്നില്ലെങ്കിൽ എന്ത് വരും? അതഞ്ഞു വരും. അപ്പൊ ഇത് വരുന്നു എന്താണോ അണ്ണുവും വീണ്ടും അണ്ണു വിധിച്ചു. പശുവ ശബ്ദത്തിൽ നണ്ണു വന്നിട്ട് എന്ത് വരുന്നു? അണ്ണും അഞ്ഞും തരുന്നു വരുന്നതിന് രൂപത്തിൽ വ്യത്യാസം വരില്ല, പക്ഷെ സ്വരത്തിൽ വ്യത്യാസം വരും. ഞെത്തും നിത്തുമായതിന്റെ വ്യത്യാസം. ഇവിടെ നമുക്ക് ലോകസിദ്ധാന്തത്തിന്റെ ആവശ്യം വരുന്നില്ല, അത് വേദത്തിൽ അതിന്റെ ആവശ്യമാണ്. ഇവിടെ സ്വരപ്രക്രിയ ഇല്ല, അതിന്റെ ആവശ്യമില്ല, ഇന്ന് പ്രയോഗത്തിലുമില്ല. ഇപ്പൊ ശൈവ എന്ന് പറയുന്നു ശിവശബ്ദത്തിൽ. ഇത് അനന്തരാപത്യം. ഗോത്രാപത്യം ആണെങ്കിൽ എന്ത് വരും? ഗോത്രാപത്യം എന്തുവരും? ഗോത്രാപത്യത്തിൽ എന്തുവരും? അത് ഇനി വരത്തില്ല. എന്തുകൊണ്ട്? ആ ശിവശബ്ദത്തിൽ നിന്ന് അണ്ണ് വിധിച്ചു. അപ്പൊ അനന്തരാപത്യത്തിൽ അണ്ണ് വരും. പിന്നെ ഗോത്രാപത്യ പ്രതി ഏതിൽ നിന്നാണ് വരേണ്ടത്? ശിവശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ ശിവശബ്ദത്തിൽ നിന്നും വീണ്ടും അവിടെ എന്തുവരും? അണ്ണ് വന്നിട്ട് എന്തുവരും? പക്ഷേ യുവാപത്യം വരുമ്പോൾ എന്തുവരും? ശൈവശബ്ദം എന്ന് വെച്ചാൽ ഗോത്രാപത്യത്തിൽ നിന്ന് അണ്ണന്തത്തിൽ നിന്ന് വരുന്നു. അപ്പൊ എന്തുവരും? അതഞ്ഞു വരും, ശൈവി എന്ന് വരും. അങ്ങനെ പോകും. അത് ശൈവി ഹർസു ഇഞ്ഞു വരുമ്പം മറ്റേ ദീർഘം ഹരിശബ്ദം പോലെ പുല്ലിംഗമാകുമ്പോ ഹരിശബ്ദം പോലെ വരും. അപ്പൊ അതിന്റെ ശ്രീലിംഗവും അനന്തരാപത്യത്തിന്റെ ശ്രീലിംഗവും ഒരുപോലെയാകും. ആ ഒരുപോലെ ഇരിക്കും, വ്യത്യാസം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ പ്രത്യയം പ്രത്യയം ഇരിക്കണം. അങ്ങനെ സ്ത്രീപ്രത്യം ഒന്നും വിരിച്ചിട്ടില്ലെങ്കിൽ സാധാരണ ഡെഡ് ആണെന്ന് ചോദിച്ചു മാത്രം. കുരപഹ എന്ന് പറയുന്ന സൂത്രമാണ്. പിന്നെ എഞ്ഞച്ച പോലെ ചില സൂത്രങ്ങളുണ്ട്, നീപ്പുതിരിക്കുന്നു. അത് ഇനി ഒരു പണിയാണ് സ്ത്രീപ്രത്യം. അതുവരെ അങ്ങോട്ട് കടക്കാതിരിക്കുന്ന നല്ലത്. ഗാംഗഹ ഗംഗാ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ശിവാദി ഗണത്തിൽപ്പെട്ടതുകൊണ്ട് അണ്ണു വരുന്നു. ആദിവൃത്തി ജാകർലോപം ഗാംഗഹ. ശുഭ്രാദിത്യേന ഗാംഗേയ ഗാംഗശ്ചാപി ശിവാദ്യണി ഗാംഗായനി തികാദിത്വാ ഇതി ഗംഗാ ത്രിരൂപിണി. നിങ്ങളുടെ അതി കൊടുത്തിട്ടുണ്ട് ഭൈമിയിൽ. പ്രസിദ്ധമായ ഒരു പാട്ടാണ്. അതായത് ഗംഗാശബ്ദത്തിൽ നിന്ന് മൂന്ന് തരത്തിൽ പ്രത്യം വരും. ഗാംഗഹ ഇപ്പൊ ഇവിടെ വന്നല്ലോ, ഗാംഗേയഹ ധാരാളം പ്രയോഗിക്കുന്നതാണ്. പിന്നെ ഗാംഗായൻ എല്ലാം അപത്യാർത്ഥത്തിൽ ഈ മൂന്ന് രൂപം വരാം. ശുഭ്രാതിഭ്യസ്ഥ എന്നൊരു സൂത്രമുണ്ട് ഇവിടെ വരുന്നതല്ലോ. അതാണ് ശുഭ്രാതിസ്ത്യേന ഗാംഗേയഹ ഗാംഗശ്ചാവി ശിവാദ്യണി. ശിവാദിഭ്യ അണ്ണു വന്നിട്ട് ഗാംഗഹ. ഗംഗായനി തികാദിത്വ തികാദിവ്യ ഭൈമീന കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പിന്നെ നോക്കിയാൽ മതി. ആ ഭിൻ ഭിൻ തികാദിവ്യ ഭിൻ ഭ എന്തുവരുന്നു ഗംഗായ ആയന, അതെല്ലാം ഇത് തന്നെ വടകജകാം പ്രത്യാദീന. ഭയെടുക്കും ബാക്കി പോവും, അത് ഇനിയും നിരന്തരം വരും ആ സൂത്രം. ആയന ഇനി വടകജകാം പ്രത്യാദീന അവസാനം വരെ പ്രവർത്തിക്കുന്ന സൂത്രം. എന്താണ് ഗംഗ ഗംഗേഹ ഗംഗായനിസ്തികാദിത്വ ഗംഗാശബ്ദ ത്രിരൂപിണി മൂന്ന് ഏവം ഗംഗാത്രിരൂപിണി, ഗംഗാശബ്ദം മൂന്ന് രൂപത്തിൽ വരും. അപത്യാർത്ഥം പിന്നെ അധികരണത്തിൽ വിചരിക്കുന്ന ഗംഗാസംബന്ധി എന്നൊക്കെ പറയുന്ന തസ്യം തുടങ്ങി ഏതൊക്കെ അർത്ഥങ്ങൾ വരാമോ ഇനി വരാൻ പോകുന്ന അർത്ഥങ്ങളിലല്ല. അങ്ങനെ അങ്ങനെ അതുകൊണ്ടല്ല ഇത്. ഇതെല്ലാം സാധാരണ മഹാഭാരതത്തില് ഭീഷ്മർക്ക് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. ഗംഗേയൻ എല്ലാം ഉപയോഗിക്കുന്ന ശബ്ദം. അടുത്തു പറയുന്നത് കൃഷ്ണി കൃഷ്യന്തക വൃഷ്ണി കുരുഭ്യസ്ഥ നൂറ്റി പന്ത്രണ്ട് കഴിഞ്ഞ് 114-ാമത്തെ സൂത്രമാണ്. അതിന് വൃത്തിയെ എഴുതിയിട്ടില്ല. ലാഭം മാത്ര ലാഭ പുത്രലാഭ സിദ്ധാന്തമതിയിലൊക്കെ വൃത്തിയുണ്ട്, ഇതിലാ വൃത്തിയില്ല. വൃത്തിയില്ലാത്തത് തന്നെ ഒരു വൃത്തിയില്ലായ്മയാണ്. അതേ വൃത്തി വേണ്ടിടത്ത് വൃത്തിയില്ലാതിരുന്നാൽ ഒരു വൃത്തികേടാണ്. സിദ്ധാന്തമതിയിലുള്ളതാണ്, മറ്റ് ഇതിലൊക്കെ ഉണ്ട്. ഈ ഗീതാപ്രസുകാരാണ് ഇതൊക്കെ ഒഴിവാക്കിയത്. ഋഷിവാചക ശബ്ദങ്ങൾ അന്ധക അന്ധകം എന്ന് പറയുന്നത് അടുത്ത് പറയുന്ന വൃഷ്ണി വംശമൊക്കെ ഒന്ന് തന്നെ, രണ്ടു പേരിൽ പറയുന്നേ ഉള്ളു. അന്ധകവംശം വൃഷ്ണിവംശം കുരുവംശം, ഇതിൽ നിന്നൊക്കെ എന്തുവരും അപത്യാർത്ഥത്തിൽ കണ്ണു വരുന്നു. ഋഷിവാചക ശബ്ദങ്ങൾ ഋഷിവംശത്തിൽപ്പെട്ട ഋഷിവാചക ശബ്ദങ്ങളാണത്. വസിഷ്ഠൻ വസിഷ്ഠസ്യ അപത്യം വാസിഷ്ഠ അപത്യർത്ഥത്തിൽ അണ്ണു വന്നു. ആദിവൃത്തി എസ് സി ജകാരം ലഭിച്ചു വാസിഷ്ഠ. വിശ്വാമിത്രസ്യ അപത്യം അതും ഋഷിവാചക ശബ്ദമാണ്. എന്തു വന്നു ആണ് ആദിവൃത്തി അകാരം ലഭിച്ചു വൈശ്വാമിത്ര. അന്ധകവംശമാണ്, അന്ധകവംശത്തെയാണ് പറയുന്നത്, അന്ധക പേരല്ല. അത് വിഷ്ണുവംശം തന്നെ ഇടയ്ക്ക് വെച്ച് അന്ധകവംശമായി. ശോഫൽക്ക സ്വഫൽക്കസ്യ അപത്യം ആരുടെ അച്ഛൻ്റെ പേരാണ്? ഭാഗവതമൊക്കെ കേട്ടവരൂടെ കാണുന്നു. അക്രൂരൻ്റെ അക്രൂരനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഭാഗവതം കേട്ട അമ്മാവൻ. അക്രൂരന്റെ അച്ഛന്റെ പേരാണ് സുഫൽക്കൻ. അന്ധകേഭ്യ അന്ധകവംശത്തിൽപ്പെട്ടവരാണ് സുഫൽക്കൻ. തസ്യാപത്യം സ്വാഫൽക്ക അണ്ണു വന്ന് ആദിവൃദ്ധി വന്നു. വിഷ്ണുവംശം പ്രസിദ്ധമാണ്. വസുദേവൻ, വസുദേവന്റെ അപത്യമാണ് വാസുദേവൻ എന്ന് ആദ്യപടുത്തി വന്നു. വാസുദേവ വിഷ്ണുവംശം, അതുകൊണ്ടാണ് ഈ അന്തകവംശവും വിഷ്ണുവംശമൊക്കെ ഒരു ഗ്രൂപ്പിൽ തന്നെ പെടുന്നത്. കാരണം ശ്രീകൃഷ്ണന്റെ അമ്മാവനാണ് അക്രൂരനെങ്കിൽ അതും വിഷ്ണുവംശത്തിലല്ലേ, വേറെ ഏത് വംശമാണ്? പിന്നെ കുരുവംശം, വളരെ പ്രസിദ്ധമായ കുരുവംശം. കുരുവംശത്തിൽ നാകുല സഹദേവ, നകുലൻ എന്ന് പറയുന്ന ഒരു കൗരവനാണ്. അപ്പോ നകുലന്റെ പുത്രൻ എന്തായി? നാകുലൻ. സഹദേവനും എന്താണോ കൗരവനാണ്, കുരുവംശത്തിൽ പിറന്നവനാണ്. കുറവൊരു അപത്യം ഒന്ന് വിഗ്രഹിക്കുമ്പോൾ എന്ത് വരുന്നു? അതെങ്ങനെ വന്നു? അണ്ണു വന്നിട്ട് ആദ്യ പറയുന്ന കൗരവനൊന്നും വരും? ഇത്രയും മതിയോ? ഏ, പഠിച്ചവരാരും ഇവിടെ ഇല്ല. ഓർ ഗുണ, ഗുണവാദേശം വന്നിട്ട് എന്തോരും കൗരവൻ. കൗരവൻ എന്ന് പറയുന്ന പൊതുപേരാണ്. കുരുവംശത്തിൽ പിറന്ന എല്ലാവർക്കും, പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കും എല്ലാം ഉള്ള പേരാണ്. അതിനെ പാണ്ഡവൻ കൗരവൻ എന്ന് പ്രത്യേകം വരുന്നത് വേറെ വകുപ്പ്. പക്ഷേ കൗരവൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഗ്രഹിക്കും. ആര്? പാണ്ഡവന്റെ മക്കളും ധൃതരാഷ്ട്ര മക്കളും എല്ലാവരും കുരുവംശത്തിൽ പിറന്നവരാണ്. പിന്നെ പാണ്ഡവന്മാർക്ക് അഡ്രസ്സില്ലെന്ന് പറയുന്നത്, പാണ്ഡവന്മാര് അതുകൊണ്ടാണ് അവരെ കൗരവന്മാരെന്ന് പറയാത്തത്. പാണ്ഡവന്മാരെ കൗരവന്മാരെന്ന് പറയാൻ വല്ല വകുപ്പും ഉണ്ടോ മഹാഭാരതത്തിൽ? ഉണ്ടോ? അവരുടെ പിന്നും പറയാം. എന്തായാലും കൗരവന്മാര് ധൃതരാഷ്ട്രയുടെ മക്കളാണ്. ധൃതരാഷ്ട്ര വ്യാസന്റെ മകനാണെങ്കിലും ഒരു ചെറിയ വകുപ്പുണ്ട്. വ്യാസനെന്ന് പറയുന്നത് സത്യവതിയുടെ മകൻ, അത് ശന്തനുവിന്റെ ഭാര്യ ആകുന്നതിന് മുമ്പ്. ശന്തനു പോകാൻ കഴിക്കുന്നതിന് മുമ്പ് സത്യവതിക്ക് ഉണ്ടായ പരാശര മഹർഷിയിൽ നിന്നുണ്ടായ സന്തതിയാണ് വ്യാസ, അനധികൃത സന്തതിയാണ്. അപ്പോൾ ഒരു കാരണവശാലും കൗരവംശത്തിൽപ്പെടത്തില്ല. ഇനി ധൃതരാഷ്ട്ര അല്ല, പാണ്ഡുവിനെയും ധൃതരാഷ്ട്രയും നോക്കിയാലോ അവര് പെടുന്നു? ഇല്ല. എന്തുകൊണ്ട്? വ്യാസന്റെ പുത്രനായതുകൊണ്ട് മാത്രമാണ്. സത്യവതിയുടെ പുത്രന്മാരാണ് ആരൊക്കെ? ചിത്രാംഗദനും വിചിത്രവീര്യനും. അതിന് വിചിത്രവീര്യൻ ചത്തതിന് ശേഷം ഉണ്ടാകുന്ന സന്താനങ്ങളാണ് ആര്? ധൃതരാഷ്ട്രം പാണ്ഡവും. മരിച്ചതിന് ശേഷം ഉണ്ടാകുന്നതാണ്. അപ്പൊ എല്ലാം തലതിരിഞ്ഞ് കിടക്കുകയാണ്. ശരിക്കും കൗരവംശത്തിൽപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ബന്ധം വരണം. കാരണം അംബാംബിക അംബാരിക എന്ന് പറയുന്നത് കൗരവംശത്തിൽപ്പെട്ടതല്ല, കാശിരാജാവിന്റെ മക്കളാണ്. വിവാഹം കഴിക്കാറില്ല അന്ന്. കാശിരാജാവിന്റെ മക്കളാണ് മൂന്നുപേര്. അല്ല, ആ അംബയെ തിരിച്ചുവിട്ടു. ഭീഷ്മര് ചെയ്ത ഒരു അധിക പ്രസംഗമാണ്. മൂന്നെണ്ണം തന്നെ പിടിച്ചുകൊണ്ട് വന്നു. ആർക്ക് വേണ്ടി? വിചിത്രവീര്യന് വേണ്ടിയിട്ട്. ബലാത്കാരമായി പിടിച്ചുകൊണ്ട് വന്നു. അതിൽ അംബ പോയി. പിന്നെ അംബികയ്ക്ക് വ്യാസനിലുണ്ടായതാണ് പാണ്ഡു. പാണ്ഡു അംബികയ്ക്ക് വ്യാസനിലുണ്ടായതാണ് പാണ്ഡു. പുരാണം പറഞ്ഞ് തെറ്റിച്ചുകളയല്ലേ? ഇതൊക്കെ പണ്ട് പൂമ്പാറ്റി വായിച്ച കഥകളാണ്. എന്റെ പുരാണ പാണ്ഡിത്യം അത്രയേ ഉള്ളൂ. ദേവീത തെറ്റിച്ചു കളയരുത്. അംബാലികയും വ്യാസനുണ്ടായതാണ് ധൃതരാഷ്ട്രം. എന്നാ എന്റെ കൂമ്പാറ്റ വിജ്ഞാനം തെറ്റായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ പണ്ട് പഠിച്ചത്. ഇപ്പോഴത്തെ മഹാഭാരതത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്റെ മഹാഭാരതത്തിൽ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ മനസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് വ്യാസൻ ആദ്യം സമീപിക്കുന്നത് അംബികയാണ്. അംബിക വ്യാസനെ കണ്ട് വിളറി, അതിൽ നിന്ന് പാണ്ഡു ജനിച്ചു. രണ്ടാമത് പോകുന്നതാണ് അംബാരികയുടെ അടുത്ത്. അംബാരിക കണ്ണു പൊത്തി, അതിൽ നിന്നുണ്ടായതാണ് ധൃതരാഷ്ട്രം. ഇതല്ലാന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പൂമ്പാറ്റ വീണ്ടും വായിക്കേണ്ടി വരും എനിക്ക്. ഇതാണ് എന്റെ അറിവ്. അല്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ നാളെ മഹാഭാരതമായിട്ട് വരേണ്ടി വരും. പഴയ പൂമ്പാറ്റായാലും മതി. ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഇവരെങ്ങനെയാ ഗുരുവംശത്തിൽ പെടുന്നത്? വ്യാസന് ഗുരുവംശമായിട്ട് ഒരു ബന്ധവുമില്ല. പരാശരനിൽ നിന്നുണ്ടായ സന്തതിയാണ്. സത്യവതിയുടെ മോനിൽ നിന്നുള്ള, അത് വിവാഹത്തിന് മുമ്പാണ്. ചന്ദന് വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ്. ഇപ്പൊ ഗുരുവംശത്തിൽ പെടുന്നില്ല. പിന്നെ വരുന്ന അംബ അംബിക എന്ന് പറയുന്ന കാശിരാജാവിന്റെ മക്കൾ വ്യാസനിലാണ് ജനിക്കുന്നത്. അപ്പോ പാണ്ഡവും ധൃതരാഷ്ട്രവും അങ്ങനെ കൗരവന്മാരാവും? ഒരു രക്ഷയില്ല, പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്? ഇനി പാണ്ഡുവിന്റെ മക്കൾ, പാണ്ഡുവിന്റെ മക്കളെന്ന് പറയുമ്പോൾ ശരിയാണ്, പാണ്ഡുവിനെ കുന്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പാണ്ഡു തന്നെ കൗരവനല്ല, കുന്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെങ്കിലും ദേവന്മാരിൽ നിന്നാണ് സന്താനം ഉണ്ടായത്. അപ്പൊ അവരെങ്ങനെ കൗരവരാകും? അവരും വരത്തില്ല, ഒരു തരത്തിലും വരത്തില്ല. പിന്നെ ധൃതരാഷ്ട്രം ഗാന്ധാരിയുടെ മക്കളാണ്. ധൃതരാഷ്ട്രയുടെ മക്കളെന്ന് വേണമെങ്കിൽ പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കൗരവനാകത്തില്ല എന്നുണ്ടായിരുന്നു മുമ്പ് തന്നെ അത് തെറ്റി. വ്യാസന് എങ്ങനെ ആ അങ്ങനെയൊക്കെ കാണും. അത് പൂമ്പാറ്റയില്ലായിരുന്നു. അങ്ങനെയൊക്കെ പല അതിനു മുമ്പൊക്കെ തെറ്റുകൾ, അതൊക്കെ പോട്ടെ. പക്ഷെ കുരുവംശം കുരുവിൽ നിന്നാണല്ലോ. കൗരവരെന്നവരെന്നും പറയാൻ പറ്റത്തില്ല, പഴയ നിയമം അനുസരിച്ച്. എന്നാലും അങ്ങനെ പറഞ്ഞു വരുന്നു. എന്നാലും കൗരവന്മാരെ എന്ന് പറയുന്നതും പാണ്ഡവന്മാരെന്ന് രണ്ടായി പറയാൻ കാരണം ഇതാണ്. കാരണം കുറെയെങ്കിലും കൗരവനെന്ന് പറയാൻ കാരണം അവകാശമുള്ളത് ധാർത്തരാഷ്ട്രന്മാർക്കാണ്, ധൃതരാഷ്ട്രപുത്രന്മാർക്കാണ്. കാരണം ഒന്നെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും ധൃതരാഷ്ട്രക്ക് കുന്തിയിലുണ്ടായവരാണല്ലോ, അല്ല ഗാന്ധാരിയിലുണ്ടായതാണ്. മറ്റേതാണെങ്കിലോ ദേവന്മാരിലുണ്ടായില്ലേ, ഒരു ബന്ധവുമില്ല. എന്നാലും അങ്ങനെ പറഞ്ഞു വരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോ കൗരവൻ കുരുഭ്യാന്ന് പറയുന്നതിന് ഗുരുക്കളായിട്ടൂടെ എടുത്തിരിക്കുന്നത് നകുലനി സഹദേവനിയാണ്. അവരുടെ മക്കളാണ് എന്ത്? നാകുലനും സഹദേവനും. അപ്പൊ നാളെ വരുമ്പോ മഹാഭാരതവും നോക്കിയിട്ട് വരണം. പൂമ്പാറ്റയാണോ ശരി, അതെ നിങ്ങളുടെ മഹാഭാരതമാണോ ശരിയെന്നുള്ള കാര്യം.